ശ്രോ ഗുരുരേ മൂർത്തി ഗുരുഭ്രസ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 14 അധികരണ വഞ്ച സൂത്രം 17 ജീവ മുഖ്യ പ്രാണ ലിംഗാന്നേതി ചേത് തദ്വ്യാഖ്യാതം. ഇവിടെ ജീവോപാസന, പ്രാണോപാസന, ബ്രഹ്മോപാസന മുന്നിനെ സ്വീകരിച്ചാലോ പറയുന്നു. അതിനുള്ള സമാധാനം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. മൂന്ന് ഉപാസനകളെ സ്വീകരിക്കേണ്ടി വരും. വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും. അതുകൊണ്ടിവിടെ ബ്രഹ്മജ്ഞാനമാണ് ഇവിടുത്തെ വിഷയം. അതെങ്ങനെ മനസ്സിലായി? ഉപക്രമം, ഉപസംഹാരം എല്ലാം ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മതത്വത്തിന് പ്രമാണമായി ശ്രുതി ആശ്രയിക്കുന്നവർ ശ്രുതിയിൽ നിന്നും ഇവിടെ ബ്രഹ്മത്തെയാണ് ഉപദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. അതാണ് ശ്രവണത്തിൻ്റെ പ്രയോജനം. ശ്രുതി ശ്രവണത്തിലൂടെ ബ്രഹ്മതത്വജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ പൂർവശം വരുന്നു. നനൈവ സതി പ്രദർദന വാക്യനിർണയനൈവ ഇതമഭി വാക്യനിർണയേത. കൗശീതകി ബ്രാഹ്മണ ഉപനിഷത്തിൽ ഇത് രണ്ടും വരുന്നുണ്ട്. അജാതശത്രുവും ബാലാകിയും തമ്മിലുള്ള സംവാദവും ഇന്ദ്രനും പ്രദർദനനും തമ്മിലുള്ള സംവാദവും, അതിൽ ജാതശത്രുവും ബാലാകിയും തമ്മിലുള്ള സംവാദം വാചസ്നേഹ ശാഖയിലും വരുന്നുണ്ടെന്നാണ് നമ്മൾ പ്രധാനത്തിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടും തമ്മിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്, ഒരുപോലെയല്ല. പക്ഷെ പ്രധാന ഭാഗങ്ങളിലൊന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ ശാഖയിൽ തന്നെ ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ദ്രനും പ്രദർദനനും തമ്മിലുള്ള ആ ചർച്ച, അത് ചർച്ചയിൽ അവിടെ ജ്ഞേയമായ ബ്രഹ്മത്തെയാണ് പ്രതിപാദനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നെ ഇതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ത്? ഇവിടെയും ജ്ഞേയമായ ബ്രഹ്മത്തെയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അതും ജീവോപാസന, പ്രാണോപാസന, ബ്രഹ്മോപാസന മൂന്നിനെയും നിഷേധിച്ചിട്ട് രണ്ടിടത്തും ഒരേ കാര്യമാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊരു അധികരണത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു കാര്യം ഒരിടത്ത് നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ കാര്യം നിർണയിക്കുന്നതിന് മറ്റൊരു അധികരണം എന്തിന്? ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയല്ലോ. ഇവിടെ ചർച്ച എന്ന് പറയുന്നത് ബ്രഹ്മബോധത്തിന് വേണ്ടിയാണ്. നിർണയ സതി പ്രദർദന വാക്യ നിർണയനൈവ ഇതമഭി വാക്യം നിർണയത. പ്രദർദന വാക്യ നിർണയത്തിലൂടെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വാക്യ താത്പര്യവും നിർണയിക്കാൻ കഴിയും. ഇതിൻ്റെ ആവശ്യമുണ്ട്. പുതിയൊരു അധികരണത്തിന് പറയുന്നു നിർണീയതേ, അല്ല സാധ്യമല്ല. ഈ വാക്യത്തിന്റെ നിർണയം അതുകൊണ്ട് നടക്കില്ല. എന്തുകൊണ്ട്? യശിവായതത്കർമ്മ ഇത്യസ്യ ബ്രഹ്മവിഷയത്വേന തത്ര അനിർദ്ധാരിതത്വ. ഇവിടെ ഈ ഒരു കാര്യം വന്നു, യശിവായതത്കർമ്മ ഏതൊരുവന്റെ സൃഷ്ടിയാണോ ഈ പ്രപഞ്ചം, ഇതിനെക്കുറിച്ചിവിടെ ചർച്ച ചെയ്യേണ്ടി വന്നു. പ്രപഞ്ചത്തിന്റെ കർത്താവാര് എന്നൊരു വിഷയം ഇവിടെ അധികമായി ചർച്ച ചെയ്തു, ഇക്കാര്യം അവിടെ ചർച്ച ചെയ്തില്ല. ബ്രഹ്മ തത്വവിചാരം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാണ്, എൻ്റെ എല്ലാ ഭാഗങ്ങളും വിചാരം ചെയ്യുന്നു. ഞാൻ ബ്രഹ്മമാണെന്നറിയാൻ മാത്രമാണെങ്കിൽ പിന്നെ വിചാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നിരവധി സംശയങ്ങൾ വരും, ആ സംശയങ്ങളെല്ലാം പരിഹരിക്കണം. ഇപ്പൊ ജഗത് സൃഷ്ടിയെക്കുറിച്ചും വരും സംശയം, ഈ ജഗത്ത് എങ്ങനെ ഉണ്ടായി. അപ്പൊ അവിടെ പരമകാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതിനുവേണ്ടി ബ്രഹ്മവിഷയത്വേന തത്ര അനിർദ്ധാരിതത്വ. യസ്യവായതത് കർമ്മ എന്ന് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ നിശ്ചയിച്ചിട്ടില്ല. ഈ ചർച്ചയുടെ എല്ലാം പ്രയോജനമെന്ന് പറയുന്ന നിർദ്ധാരണമാണ് അടുത്ത ഭാഷകാരൻ പറയുമ്പോൾ. ആത്മാവാരി ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യോ നിധിധ്യാസിതവ്യ. അടുത്ത അധികാരണത്തിൽ അത് ചർച്ച ചെയ്യുന്നത് പറയും. നിധിധ്യാസിതവ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ധാരണമോ? നിർദ്ധാരണമെന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയം. അതിനാണ് ആത്മദർശനം എന്ന് പറയുന്നതാണ് തുടക്കത്തിൽ പറഞ്ഞ ആത്മാവാരി ദ്രഷ്ടവ്യ. ആത്മദർശനം അതാണ് സാധിക്കേണ്ടത്. അതിന് ശ്രവണ മനനങ്ങളിലൂടെയുള്ള നിർദ്ധാരണം ആവശ്യമാണ്. അത് ശ്രുതി അവലംബിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ശിവയേത് കർമ്മ താൻ നിശ്ചയിക്കുകയാണ് ജഗത്തിന് പരമകാരണം ബ്രഹ്മമാണ്. പക്ഷെ ഇനി ശ്രുതിയിൽ എവിടെയെങ്കിലും പറയുകയാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സംശയം വരത്തില്ലേ? അത് പരിഹരിക്കും. അതുകൊണ്ട് അത് മുമ്പ് നിർദ്ധാരണം ചെയ്തില്ല, ഇവിടെ അത് നിർദ്ധാരണം ചെയ്യുന്നു. തസ്മാതത്ര ജീവ മുഖ്യ പ്രാണശങ്ക പുനരുത്പദ്യമാന നിവർത്തിയതേ. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മമാണ് ജഗത് കാരണം എന്ന് നിർദ്ധാരണം ചെയ്തു, നിശ്ചയിച്ചു. പിന്നെ ശങ്ക അതാണ് പറഞ്ഞത്. ഒരു നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരി, ആ നിശ്ചയിച്ച വിഷയത്തിൽ ശങ്ക ഉണ്ടാകാതിരിക്കാം. പക്ഷെ അതിനോടനുബന്ധിച്ച മറ്റു വിഷയങ്ങളിൽ വീണ്ടും സംശയം വരാം. എന്തിന്? ജീവൻ, മുഖ്യപ്രാണൻ, അതിനെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾ വരാം. അതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? ഇവിടെ ജീവ ഉപാസനയാണോ മുഖ്യപ്രാണ ഉപാസനയാണോ? പുനരുത്പദ്യമാന വീണ്ടും വരുന്നു. നിവർത്തിയതേ നിവർത്തിക്കപ്പെടുന്നു, അതിനെ നിവർത്തിക്കുന്നു. പ്രാണശബ്ദോപി ബ്രഹ്മവിഷയോ ദുഷ്ട. പക്ഷെ അതിന് തടസ്സമായി വരുന്ന ഒരു കാര്യം ഇവിടുത്തെ പ്രാണശബ്ദമാണ്. അവിടെയും നമ്മൾ വാചസ്നേയ ശാഖയിൽ ചർച്ച ചെയ്തപ്പോൾ, അതായത് ബൃഹദാരണ്യ ഉപനിഷത്ത്, അവിടെ അജാതശത്രുവും ബാലാഗിയും തമ്മിലുള്ള ആ ചർച്ചയിലും അവിടെ അജാതശത്രു പ്രധാനമായും ആവർത്തിക്കുന്ന ശബ്ദം പ്രാണശബ്ദമാണ്. അപ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പോകും ഇത് പ്രാണനെ കുറിച്ചാണോ പറയുന്നത്. അവിടെ എന്താണ് സുപ്തി സുജാഗർത്തി എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്നത് ആരാണോ, അത് ഉറങ്ങിയ ആളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നതാ അവന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം വിലയിച്ചിരിക്കുന്നു. അവിടെ ആരാ ഉണർന്നിരിക്കുന്നത്? അപ്പൊ നോക്കുമ്പോൾ ശരിയാണ്, അവിടെ പ്രാണസ്പന്ദനം കാണുന്നുണ്ട്, ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം കാണുന്നുണ്ട്. അപ്പൊ പ്രാണനാണ് ഉണർന്നിരിക്കുന്നത്. പക്ഷേ അല്പം കൂടി മുന്നോട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും, ആ പ്രാണൻ എന്തിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്, അതവിടെ ഉണർന്നിരിക്കുകയാണല്ലോ. അതാണ് പ്രത്യേകാത്മ. അതും ഉണർന്നിരിക്കുകയാണ്. അത് ഉണർന്നിരുന്നില്ലെങ്കിൽ പിന്നെ പ്രാണന് ഉണർന്നിരിക്കാൻ കഴിയത്തില്ല. അല്ല, കണ്ണുകൊണ്ട് കാണുന്ന ശരീരസ്പന്ദനങ്ങളെ കൊണ്ട് ഊഹിക്കുകയാണ്, ആ ഈ ശരീരസ്പന്ദനങ്ങൾക്ക് കാരണമായ ഒരു പ്രാണൻ ഉണർന്നിരിക്കുന്നു. ഊഹ ശരിയാണ്, ശരീരത്തിൽ അത് കാണുന്നുണ്ട്. ഇത് ശരീരധർമ്മമാണ്. മറ്റ് ധർമ്മങ്ങളെല്ലാം വിലയിച്ചപ്പോഴും ആ പ്രാണധർമ്മം അവിടെ നിലനിൽക്കുന്നു. പ്രാണൻ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, ഊഹിക്കാനേ കഴിയും. കണ്ണുകൊണ്ട് കാണുന്ന എന്താണ്? ആ പരിസ്പന്ദനം ശരീരത്തിൻ്റെ. പക്ഷെ പ്രാണനെ കണ്ടുകൊണ്ട് ഒരാൾക്ക് ഊഹിക്കാൻ എന്താണ്? ഈ പ്രാണന ആശ്രയമായി ചൈതന്യം ഉണ്ടവിടെ, അതിൻ്റെ പ്രകടമായ ഭാവമൊന്നുമില്ല. അപ്പോൾ പ്രാണൻ എന്നുള്ള ശബ്ദം ആവർത്തിച്ചു അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രാണശബ്ദത്തിലൂടെ ചൈതന്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ആ ചൈതന്യത്തിൽ പ്രാണപ്രവർത്തനം നടക്കുന്നു. അത് പറയാം, അങ്ങനെ ഊഹിക്കാം. പക്ഷേ അവിടെ പറയുന്നത് പ്രാണനെയാണ്. ഇപ്പൊ പ്രാണശബ്ദത്തിന് കൊണ്ട് എങ്ങനെ ചൈതന്യം എന്നുള്ള ഒരു അർത്ഥത്തെ എടുക്കും? ബ്രഹ്മം എന്നുള്ള ഒരു അർത്ഥത്തെ എങ്ങനെ എടുക്കും? പറയുന്നു അവിടെ വാച്യാർത്ഥത്തെ എടുക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പ്രാണശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥത്തെ എടുക്കും. എന്തിനങ്ങനെ ഒരു ലക്ഷ്യാർത്ഥത്തെടുക്കുന്നത്? പ്രാണശബ്ദം കൊണ്ട് ഏതൊന്നിനെയാണോ ലക്ഷ്യീകരിക്കുന്നത് അതിനെ എടുക്കണമെന്നാണ് ലക്ഷ്യാർത്ഥത്തെ എടുക്കണമെന്ന് പറഞ്ഞാൽ താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഏത് ശബ്ദം കൊണ്ട് ഏതർത്ഥം എടുത്തൂടെ? അതില്ല, അതിനും പ്രമാണമില്ല. അങ്ങനെ എവിടെയെങ്കിലും ശ്രുതിയിൽ സ്പഷ്ടമായി പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് ഏതൊരു തത്വത്തെയാണോ ലക്ഷ്യമാക്കുന്നത്, ആ തത്വത്തിന് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ് എന്ന് പറയാം, മൈ എന്ന് പറയാം, താല്പര്യം ഒരാൾ ഗ്രഹിക്കുമെങ്കിൽ. അല്ല, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ബ്രഹ്മമാകും, അങ്ങനെയല്ല. ബ്രഹ്മതത്വമാകും, അങ്ങനെയൊന്നും നിർബന്ധമില്ല. അപ്പൊ ബ്രഹ്മ ശബ്ദവും എന്താണ്? ബ്രഹ്മതത്വത്തിന്റെ വാചകമല്ല. അതും എന്താണ്? ബ്രഹ്മത്തെ ലക്ഷ്യീകരിക്കുകയാണ്. എവിടെ? ശ്രുതിയിൽ. ശ്രുതി ബ്രഹ്മശബ്ദത്തിലൂടെ ബ്രഹ്മതത്വത്തെ ലക്ഷ്യമാക്കുന്നു, ബോധിപ്പിക്കുന്നു ലക്ഷ്യമായി. അതിനാണ് ഭാഷകാരൻ പറയുന്നത് താത്പര്യമായി ബോധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ശ്രുതി നേരിട്ട് പ്രാണശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാണശബ്ദവും ബ്രഹ്മത്തെ വചിക്കുന്നതാണ്. അത് വാചകമെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കിങ്ങനെ പറയാം, പ്രണവം ബ്രഹ്മവാചകമാണെന്ന് പറയുന്നു. എന്നുവെച്ചാൽ പ്രണവത്തിന്റെ വാച്യമാണ് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലല്ല, പ്രണവ ശബ്ദത്തിലൂടെ അതിനെ ലക്ഷ്യമാക്കുന്നു. എടുത്ത് പറയും ബ്രഹ്മം, ബ്രഹ്മതത്വത്തിന്റെ വാചകമാണ്. അങ്ങനെ വാചകം എന്ന് പ്രയോഗിച്ചാൽ പോലും താല്പര്യം എന്താണ്? അതെല്ലാം ലക്ഷ്യമാക്കുന്നു, അതിന്റെ താല്പര്യം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ പ്രാണശബ്ദം ബ്രഹ്മവാചകമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ താല്പര്യപൂർവ്വം ബോധിപ്പിക്കുന്നു എന്നുള്ളതിന് ശ്രുതിയുണ്ട്. നേരിട്ട് തന്നെ അത് ബോധിപ്പിക്കുന്നു. എങ്ങനെയാണ്? പ്രാണശബ്ദോപി ബ്രഹ്മവിഷയോ ദഷ്ട. പ്രാണശബ്ദവും ബ്രഹ്മാർത്ഥത്തിൽ ശ്രുതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാണബന്ധനം ഹി സൗമ്യമന ചാന്തോപ്യം ഇത്യത്ര നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. സുഷുതിയെ കുറിച്ച് പറയുമ്പോൾ മനഃ മനോപാധിയായിരിക്കുന്ന ഈ ജീവൻ മനോപാധിയായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് മനസ്സെന്നോ ബുദ്ധിയെന്നോ എല്ലാം പറയാം. ഇനി അതിനെ എല്ലാം ആശ്രയിച്ച് അതിൻ്റെ എല്ലാ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെന്നും പറയാം. ഇത്തരം ഉപാധികളോടുകൂടി ഇരിക്കുന്നവനാണ് ജീവൻ. ഇവിടെ ജാഗ്രത മുഖ്യമായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ അനുഭവമാണ്. ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു, മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, എല്ലാം ജാഗ്രത്തിൽ താൻ, അതായത് ജീവൻ മനസ്സെന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് ജീവന് ഇവിടെ മനസ്സെന്ന പദം ഉപയോഗിച്ചു. മനസ്സെന്ന് പറഞ്ഞ ജീവൻ എന്നാണ്. ഈ മനസ്സെന്താണ്? പ്രാണബന്ധനമാണെന്ന് പറഞ്ഞു, പ്രാണാശ്രിതമാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രാണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ബ്രഹ്മം. നേരിട്ട് ബ്രഹ്മം എന്ന് പറയുകയാണ്, അതിന്റെ താല്പര്യം ബ്രഹ്മമാണ്. മുഖ്യപ്രാണൻ എന്നല്ല, അതവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് പ്രാണശബ്ദത്തിന് ബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു? കാരണം ഇവിടെ സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭമാണ്. ഇപ്പൊ സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ്? ഒരാൾ തന്റെ സുഷുപ്തിയെ തനിക്ക് കാണാൻ പറ്റില്ല. തന്റെ കണ്ണിന് വേണമെങ്കിൽ തനിക്ക് കാണാം, കണ്ണാടി ഉണ്ടെങ്കിൽ. പക്ഷെ സുഷുപ്തി കാണാൻ ഒരു വഴിയില്ല. താൻ സുഷുപ്തനായിരിക്കുമ്പോൾ പക്ഷെ മറ്റുള്ളവരുടെ സുഷുപ്തിയെ തനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താണ്? ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ പ്രാണപരിസ്പന്ദനം ശരീരത്തിൽ പ്രകടമായിരിക്കുന്നു. മരിച്ചിട്ടില്ല. അപ്പോ അവിടെ സുഷുപ്തനായ ഒരുവനിൽ പ്രാണന്റെ പ്രാണനാകുന്ന ഉപാധി സ്പഷ്ടമാണ്. കാഴ്ചക്കാരനത് സ്പഷ്ടമാണ്. പക്ഷെ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ മനസ്സ്, മനോപാധികനായ ജീവന് പ്രാണബന്ധനം സംഭവിച്ചിരിക്കുകയാണ്. അതിന് ഭാഷ്യകാരൻ പറയുന്നു, പ്രാണബന്ധനം എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മത്തോടുള്ള ഏകീഭവനം അവിടെ സംഭവിച്ചു. ഇനി അടുത്തും പറയും അക്കാര്യം. സുഷുപ്തിയിൽ ജീവൻ ബ്രഹ്മത്തോട് ഏകീഭവിക്കുന്നു. അത് അവിടെ ഭാഷ്യകാലം ബ്രഹ്മ നേച്ഛന്തി ബ്രഹ്മവിതഹ. ബ്രഹ്മവിത്തുക്കൾ, ബ്രഹ്മതത്വത്തെ അറിയുന്നവർ ഈ ജീവന് ബ്രഹ്മത്തിലല്ലാതെ ഒരു ഏകീഭവനം സുഷുപ്തിയിൽ അംഗീകരിക്കുന്നില്ല. ഏകീഭവനം എന്ന് പറയാൻ ഒന്നാണ്, പ്രത്യേകിച്ച് അവിടെ രണ്ടു കൂടി ചേർന്ന് ഒന്നാകുന്നില്ല. ജീവനും പരനും എന്ന് രണ്ട് ഒരിക്കലുമില്ല. പക്ഷേ ജാഗ്രതയിൽ അങ്ങനെ അനുഭവപ്പെടുന്നു. താൻ വേറെ, ഈശ്വരൻ വേറെ, താൻ ഉപാസകനാണ്, ഈശ്വരൻ ഉപാസ്യനാണെന്നും ആണ് തന്റെ അനുഭവം. അതുകൊണ്ട് താൻ ഈശ്വരൻ ഉപാസിക്കുന്നു. തന്നെ ദ്വൈത ബുദ്ധി വരുന്നു. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ ശ്രമം, തത്വത്തെ ബോധിപ്പിക്കുന്നതിന്. ആ തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി ഒരു ദൃഷ്ടാന്തമായിട്ട് സുഷുതിയെ കാണിക്കുന്നു. അവിടെ ജീവൻ എന്ത് സംഭവിച്ചു? ജീവൻ ബ്രഹ്മത്തോട് ഏകീഭവിച്ചു. ജീവൻ അവിടെ ഒരു പൃഥക് ഭാവമില്ല, വേറിട്ട് നിൽക്കുന്നു. ആ ജീവൻ ബ്രഹ്മത്തോട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ മരിച്ചോ? ഇല്ല, മരണം സംഭവിക്കില്ല. എന്തുകൊണ്ട്? ജീവൻ സദാ ബ്രഹ്മത്തോടെ ഏകീഭവിച്ചിരുന്നിട്ടും മരിക്കുന്നില്ല. ആരും ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിന് ഹേതു, ജന്മത്തിന് ഹേതു അതല്ല, അതിന് ഹേതു വേറെയാണ്. അതിന് ഹേതു തൻ്റെ അജ്ഞാനമാണ്, അതിന് ഹേതു അറിവില്ലായ്മയാണ്, തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. ഈ ജനന മരണ രൂപത്തിലുള്ള സംസാരത്തെ നിലനിർത്തുന്നത് അത് വാസ്തവമല്ല. പക്ഷെ സുഷുപ്തിയിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. സുഷുപ്തി എന്ന് പറയുന്നത് തൻ്റെ അനുഭവമാണ്, അന്യൻ്റെ അനുഭവമാണ്. തന്നെ സംബന്ധിച്ച അന്യൻ്റെ അനുഭവമാണ്, അന്യനെ സംബന്ധിച്ച തൻ്റെ അനുഭവമാണ്. തനിക്കൊരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത തൻ്റെ തന്നെ ഒരവസ്ഥയാണത്. ഇത് ഇന്നതാണെന്ന് തനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. അവസ്ഥയിൽ തനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഉണർന്നിട്ട് പലതും പറയും. അവിടെ എന്തു വരുന്നു? പരമാർത്ഥമായ അദ്വൈതം, അതാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ ജാഗ്രത്തിൽ അതല്ല. ജാഗ്രത്തിൽ എന്താണ്? സുഷുപ്തനിൽ പ്രാണപ്രവർത്തനം കാണുന്നുണ്ട്. ആ പ്രാണൻ എന്താണ്? ജീവന്റെ ഉപാധി. ജീവൻ എന്ത് സംഭവിച്ചോ? ഇവിടെ ഏകീഭവിച്ചിരിക്കുന്നു. ആ ജീവന്റെ ഏകീഭവനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ഈ ജാഗ്രത്തിൽ ഇപ്പോ ജീവന്റെ ഏകീഭവനമാണ്, ഇവിടെ രണ്ടായിട്ടില്ല വാസ്തവത്തിൽ. എന്നിട്ട് ഇവിടെ പ്രാണനെ അനുഭവിക്കുന്നു, ജീവൻ ജീവ അനുഭവം തനിക്കുണ്ട്, താൻ ജീവനാണ്. എന്നുവെച്ചാൽ താൻ ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്നുള്ള അനുഭവം ഇവിടെ നിലനിൽക്കുന്നു, ഏകീഭവിച്ചിട്ട്. ഇതിനൊരല്പ വ്യത്യാസം മാത്രം. എന്താണ്? ആ സുഷുപ്തനെ പരിശോധിക്കുമ്പോൾ അവിടെ പ്രാണന്റെ അനുഭവം, ഇവിടെ എന്താണ്? ജീവന്റെ അനുഭവം, പ്രാണന്റെ അനുഭവം, ഇന്ദ്രിയന്റെ അനുഭവം എല്ലാം തനിക്ക് തന്നെ, ജ്ഞാതാവായിരിക്കുന്ന തനിക്ക്. സുഷുപ്തിയിലാണെങ്കിലോ അവിടെ താൻ ജ്ഞാതാവല്ല. സുഷുപ്തിയിൽ തന്നെ ജ്ഞാതാവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ മാണ്ഡവ്യത്തിൽ പറഞ്ഞത്, സുഷുപ്തിയിൽ സുഷുപ്തന് സർവജ്ഞനെന്ന് പറയുന്ന ഭൂതപൂർവഗത്യ എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് സുഷുപ്തിയിലേക്ക് താൻ കടക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ നിന്ന് തന്റെ മുമ്പിലുള്ള സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് താൻ സർവജ്ഞനാണ്. അത് മാത്രമല്ല, ഈ ശരീരത്തിരുന്ന് സർവത്തെ അറിയാൻ പറ്റും. ഈ ശരീരത്തിരുന്ന് തനിക്ക് സർവജ്ഞനാകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതൊരുവനാണോ ആ സുഷുപ്തിയിലേക്ക് പോയത് അവൻ തന്നെയാണ് സർവ ശരീരത്തിലും ഇരുന്നുകൊണ്ട്, സർവജീവഭാവത്തിലും ഇരുന്നുകൊണ്ട്, ഈശ്വരഭാവത്തിലിരുന്നുകൊണ്ട്, ഹിരണ്യഗർഭാദി സർവഭാവങ്ങളിൽ ഇരുന്നുകൊണ്ട് സർവത്തെ അറിയുന്നു. അപ്പൊ അവൻ സർവജ്ഞനാണ്. താൻ ഈ ശരീരത്തിൽ മാത്രം ഇരുന്നുകൊണ്ട് തനിക്ക് സർവജ്ഞനാകാൻ കഴിയത്തില്ല. ഈ ശരീരത്തിലിരുന്നുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള സർവ്വത്തെ അറിയുന്നവൻ ഹിരണ്യഗർഭാവത്തിലിരുന്നുകൊണ്ട് എന്താണ്? സർവജ്ഞനായിരിക്കുന്നു. പ്രജാപതിയായിരുന്നുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു. ലോകപാലകനായിരുന്നുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു. അല്ല, ഇനി ഇതെല്ലാം വിട്ടിട്ട് ഈശ്വരനായിരുന്നുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ മാണ്ഡവ്യത്തിൽ പറഞ്ഞത് എന്താണോ, അവൻ ഭൂതപൂർവഗത്യ. ആ സുഷുപ്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ വെച്ച് പറയുന്നു അവൻ സർവജ്ഞൻ. സുഷുപ്തിയിൽ അവന് ജ്ഞാതാവാകാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ ഭാഷകാലം പറഞ്ഞു സുഷുപ്തിയിലും അവൻ ജ്ഞാതാവാണ്. പിന്നെ ഭൂതപൂർവഗതി, പൂർവം സംഭവിച്ച അവസ്ഥ. ഭൂതപൂർവം എന്ന് വെച്ചാൽ പൂർവഭൂതം എന്നാണ്, അതായത് മുമ്പ് സംഭവിച്ചത്. ഗതി എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പൊ മുമ്പ് അവനിൽ സംഭവിച്ചതായ ഒരവസ്ഥ. ഞാൻ ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുഷുപ്തിയിലായിരുന്നത് പോലെ തന്നെ ആ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജാഗ്രതത്തിലുമായിരുന്നു. ആ ജാഗ്രതത്തിൽ എന്ന് പറയുന്നത് അവിടെ എന്റെ ജാഗ്രത എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം സർവശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏകനായ ഒരേ തത്വം തന്നെയാണ് സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ സർവജ്ഞനാണ്. അപ്പൊ സർവജ്ഞനെന്ന് പറഞ്ഞതുകൊണ്ട് ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണ്, സുഷുപ്തിയിലും ജ്ഞാതാവാണ് എന്ന് ഭ്രമം വന്നിട്ടുണ്ട്. സുഷുപ്തിയിൽ ജ്ഞാതാവല്ല. ജ്ഞാതാവിന്റെ അടയാളം എന്താണോ, താൻ ജ്ഞാതാവായിരിക്കുമ്പോൾ, ജ്ഞാതാവെന്ന് വെച്ചാൽ അറിയുന്നവൻ, തനിക്ക് അറിയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അതാ ഇതിനെ അറിയുന്നു, എനിക്ക് ഇതേ സമയം അറിയാതിരിക്കാൻ പറ്റത്തില്ല. ഒരേ സമയം രണ്ട് സംഭവിക്കത്തില്ല. താനിപ്പോ ജ്ഞാതാവായിരിക്കുന്നു, അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. സുഷുപ്തിയിൽ എന്താണ്, താൻ ജ്ഞാതാവല്ല, എന്റെ അനുഭവം അതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഉണർന്നിട്ട് അറിയുന്നവനത് പറയാൻ പറ്റില്ല, അറിയുന്നില്ല. ഞാൻ ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാം ഞാൻ മറ്റൊന്നിനെ അറിയുന്നില്ല. പക്ഷെ എന്റെ അറിവിനെ പാടെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ബ്രഹ്മം വരാൻ പാടില്ല. സുഷുപ്തിയിൽ ഭൂതപൂർവഗതി അനുസരിച്ച് ഒരാൾ ജ്ഞാതാവുന്നു. പിന്നെ സുഷുപ്തിയിൽ ജ്ഞാതാവാകുമോ എന്നുള്ള ഭ്രാന്തിയെ നിരാകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചത്. അവനെ ഭ്രമിക്കരുത്. പിന്നെ അവിടെ എന്താ സംഭവിച്ചു? പ്രാണബന്ധനം സംഭവിച്ചിരിക്കുന്നു. ആ പരമാത്മാവിനോട് താൻ ഏകീഭവിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ പറയുന്നു, സദാസമയവും പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുകയാണ്. പിന്നെന്താ, ഈ ജാഗ്രത്തിൽ അങ്ങനെ ഇരിക്കുന്നു, സുഷുപ്തിയിലിരിക്കുന്നു, എന്താ വ്യത്യാസം? അവിടെ ഭാഷകാരൻ പറയുന്നതാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്ന സ്ഥലത്ത്, അവിടെ ഒരു ഭ്രംശം സംഭവിച്ചിരിക്കുന്നു, അച്യുതി സംഭവിച്ചിരിക്കുന്നു. അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അവിടെ അച്യുതനായിരിക്കുന്നു സുഷുപ്തി, ഏകീഭവിച്ചിരിക്കുന്നു. ഇവിടെ അച്യുതി സംഭവിച്ചു. ഏകീഭവനം തന്നെ തത്വത്തിൽ ഒന്ന് സംഭവിച്ചിട്ടു. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ അധ്യാസം ഇല്ല, ഇവിടെ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. അതാണ് വ്യത്യാസം. ഇതെല്ലാം അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ പറഞ്ഞു, ആ ഏകീഭവനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഏകീഭവനം എന്ന് പറഞ്ഞാൽ തന്റെ ജ്ഞാതൃത്വഭാവത്തെയും ത്യജിച്ചിട്ടുള്ള ഒരു ഏകീഭവനം. സുഷുപ്തിയിലല്ലാതെ മറ്റൊരിടത്തും ബ്രഹ്മജ്ഞാനികൾ അംഗീകരിക്കുന്നില്ല. അതവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ്, അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം പൂർണ്ണം. ഇത് പൂർണ്ണമാണെങ്കിലും ഇവിടെ അപൂർണത അനുഭവിക്കുന്നു, അവിടെ പൂർണ്ണതയെയോ അപൂർണതയെയോ അനുഭവിക്കുന്നില്ല. പൂർണ്ണതയെ അനുഭവിക്കണമെങ്കിലും ജ്ഞാതാവാകണം, അപൂർണതയെ അനുഭവിക്കുന്നെങ്കിലും ജ്ഞാതാവാകണം. അവിടെ കേവലമായ ജ്ഞാനസ്വരൂപമായി ചിസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. അതിനാണ് പറയുന്നത് ആനന്ദം എന്ന് പറയുന്നത്. കേവലം കേവല ചിസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. അതിനാണ് നിരതിശയമായ ആനന്ദം എന്ന് പറയുന്നത്. അല്ലാതെ ആനന്ദത്തിൽ നിരതിശയത ഈ ജാഗ്രതയിൽ വരുന്നു. അത് ലൗകികമായ ആനന്ദമായാലും ശരി, അലൗകികമായ സമാധി പോലെയുള്ള ആനന്ദങ്ങളായാലും ശരി, നിരതിശയമാകത്തില്ല, സാദിശയമാണ്. ഇവിടെ ഇപ്പൊ എന്താണ് അത് പറയുന്നത്? ആ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്ന എന്താണ്? പ്രാണൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ നിങ്ങൾ എങ്ങനെ എടുക്കും? അത് ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പറയാനാണ് പ്രാണബന്ധനം എന്നുള്ള വാക്യത്തെ ഇവിടെ ഉദ്ധരിച്ചത്. അങ്ങനെ ഒരർത്ഥമുണ്ട്. ഭാഷകാരന്റെ ദൃഷ്ടിയിൽ ഈ ശബ്ദങ്ങളെല്ലാം ഒരേ ഒരു തത്വത്തെ തന്നെ ലക്ഷ്യീകരിക്കുന്നു. അവിടെ പ്രാണൻ വേറെയാണ്, ആത്മാവ് വേറെയാണ്, ബ്രഹ്മം വേറെയാണ്, ഈശ്വരൻ വേറെയാണ് എന്നെല്ലാം നമ്മൾ ധരിക്കേണ്ടത്. ഇത്യത്ര ജീവലിംഗമപി ഉപക്രമ ഉപസംഹാരയോർ ബ്രഹ്മവിഷയത്വാദ് അഭേദാഭിപ്രായണ യോജിത. ഇനി ഇതാണ് പലരും പറയുന്നത്. ജീവൻ, ജീവശബ്ദം പ്രയോഗിക്കുന്നു പലയിടത്ത്. പ്രാണശബ്ദം പ്രയോഗിച്ചാൽ അത് ബ്രഹ്മമെന്ന് ഗ്രഹിക്കുന്നു. ഇവിടെ ജീവശബ്ദവും വരുന്നുണ്ട്. ജീവശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും ഈ ശരീര സംഘാതത്തിൽ അഭിമാനിച്ചിരിക്കുന്ന ചൈതന്യമാണ് ജീവൻ, അല്ലെങ്കിൽ സൂക്ഷ്മ സംഘാതത്തിൽ അഭിമാനിച്ചിരിക്കുന്നവനാണ് ജീവൻ, അല്ലെങ്കിൽ അവിദ്യാവാൻ ഞാൻ അജ്ഞനാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ജീവൻ എന്നെല്ലാം പറയും. അപ്പൊ ജീവശബ്ദം കേട്ടതുകൊണ്ട് ഈ പരിച്ഛിന്നമായ ഭാവമാണ് എന്നങ്ങ് ധരിച്ചു കളയരുത്, അങ്ങനെ ധരിക്കരുത്. തത്വനിർണയത്തിന് വേണ്ടിയാണ് വിചാരം. അപ്പോൾ ജീവശബ്ദം വന്നു കഴിഞ്ഞാലും ഒരു പ്രകടനത്തിൽ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഉപക്രമം ഉപസംഹാരം നോക്കും. ആ ജീവശബ്ദത്തിലൂടെ എന്തിനാണ് ശ്രുതി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ശ്രുതിയുടെ താല്പര്യം എന്താണ്? സാധാരണ ജീവന ശബ്ദത്തിന്റെ വാചകമായിരിക്കുന്ന ജീവനല്ല, പിന്നെയോ അവിടെയും ജീവശബ്ദത്തിന്റെ ലക്ഷ്യമായിരിക്കുന്ന ശുദ്ധ തത്വമാണ്. അപ്പൊ ജീവശബ്ദവും അതിനുവേണ്ടി പറയാം, പ്രാണശബ്ദവും അതിനുവേണ്ടി പറയാം. അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ജീവലിംഗമപി ജീവശബ്ദവും എന്താണ്? ഉപക്രമ ഉപസംഹാരയോർ ബ്രഹ്മവിഷയത്വ. ഉപക്രമ ഉപസംഹാരങ്ങൾ അതെല്ലാം ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുന്നത് കൊണ്ട് അഭേദ അഭിപ്രായണ യോജിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ, ജീവൻ ഏതൊരു തത്വത്തിനോടാണോ അഭേദമായിരിക്കുന്നത് ബ്രഹ്മതത്വത്തിനോട്, ആ ബ്രഹ്മതത്വമാണ്. ആ ബ്രഹ്മതത്വത്തെയാണ് ജീവശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദങ്ങളിൽ കയറിപ്പിടിച്ച് വെറുതെ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കരുത്. ജീവനെന്നോ പ്രാണനെന്നോ ഏത് ശബ്ദവും പ്രയോഗിക്കും, അവന്റെ ബുദ്ധി ഉറപ്പിക്കേണ്ട ഇവിടെ ബ്രഹ്മത്തിൽ. അതുകൊണ്ട് ഇവിടെ എന്താണ്? ജീവ മുഖ്യപ്രാണലിംഗ, ജീവ അർത്ഥത്തിലുള്ള ശബ്ദവും മുഖ്യപ്രാണ അർത്ഥത്തിലുള്ള ശബ്ദവും ഇവിടെ ഉണ്ട്. ഏതാണ് ആ ശബ്ദം? ജീവനെന്നും പ്രാണനെന്നുമാണ്. എന്നാലിവിടെ അതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്, ലക്ഷ്യാർത്ഥത്തെ എടുക്കണം. അതാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം. അടുത്തു പറയുന്നു, അന്യാർത്ഥം തു ജൈമിനി പ്രശ്നം വ്യാഖ്യാനാഭ്യാം വിധിച്ച ഏവം ഏകേ. ഇനി ആദ്യം ജൈമിനിയുടെ അഭിപ്രായത്തിൽ പറയുന്നു. ഈ ജൈമിനി എന്ന് പറയുന്ന ആരാണ്? പൂർവമീമാംസാ സൂത്രങ്ങൾ എഴുതിയ ജൈമിനിയാണോ അതോ ഇനി വേറെ ഏതെങ്കിലും ജൈമിനിയാണോ ഒന്നും നിർണ്ണയിക്കാൻ വയ്യ. ഇവിടെ ഗവേഷകന്മാർ കാര്യത്തിൽ തമ്മിലടിയാണ്. എന്തായാലും പൂർവമീമാംസാ സൂത്രം രചിച്ച ജൈമിനിക്കാരി അവിടെ പറഞ്ഞിട്ടില്ല. ഇനി അവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സൂത്രങ്ങളിൽ നിന്ന് നമ്മളിത് അവിടെയും വ്യാഖ്യാനിച്ചെടുക്കണമോ അതറിയില്ല. എന്നാലും ഇവിടെ ജൈമിനിയുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ, ഒരു ജൈമിനി സ്പഷ്ടമായും ഈ തത്വത്തെ പറയുന്ന ജൈമിനിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഒരു ജൈമിനി എന്ന മീമാംസകർക്ക് വേണ്ടി, പൂർവമീമാംസകർക്ക് വേണ്ടി ഒരു മീമാംസാ സൂത്രവും, അദ്വൈതികൾക്ക് വേണ്ടി ഒരു അദ്വൈത സൂത്രവും എഴുതിയിരിക്കാം, ഒന്നും അറിയാൻ വയ്യ. ഒരാൾക്കിത് രണ്ടും ആയിക്കൂടാന്നില്ല. അപ്പിച്ച നീവാത്ര വിവദിതവ്യം ജീവപ്രധാനം വാ ഇതം വാക്യം സ്യാത് ബ്രഹ്മപ്രധാനം വാ ഇതി അഭിജ നൈവാത്ര വിവാദിതവ്യം. ഇവിടെ വെറുതെ വിവാദമൊന്നും ഉണ്ടാക്കണ്ട. എന്ത് വിവാദം? ഇത് ജീവനെയാണോ ബോധിപ്പിക്കുന്നത് അതോ ബ്രഹ്മത്തെയാണോ? ജീവപ്രധാനമാണോ ബ്രഹ്മപ്രധാനമാണോ എന്ന് ചോദിച്ചാൽ ജീവനെ ബോധിപ്പിക്കുന്നു അതോ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു? ഏതോ അന്യാർത്ഥം ജീവപരാമർശം ബ്രഹ്മപ്രതിപ്രത്യർത്ഥം അസ്മിൻ വാക്യെ ജൈമിനി രാജാരു മന്യതി. ജൈമിനി എന്ന് പറയുന്നതാണ് ഒരു പക്ഷെ ശ്രുതിയെ വ്യാഖ്യാനിച്ചിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൂത്രം നിർമ്മിച്ചിരിക്കും. ആ ജൈമിനി ആചാര്യന്റെ അഭിപ്രായത്തെ ഇവിടെ ഈ വേദാന്ത സൂത്രകാരൻ പരാമർശിക്കുന്നു. ഇവിടുത്തെ ഈ ജീവപരാമർശം എന്ന് വെച്ചാൽ ജീവശബ്ദത്തിന്റെ പ്രയോഗം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് എന്നാണ് ജൈമിനിയുടെ അഭിപ്രായം ഒന്നാണ്. അതോ അന്യാർത്ഥം ജീവപരാമർശം ജീവശബ്ദപ്രയോഗം ബ്രഹ്മപ്രതിപത്യർത്ഥം ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടാണ് ആർക്ക് ശ്രുതിയെ ശ്രവിക്കുന്നവന്. ഇത് അസ്മിൻ വാക്യെ ജൈമിനി ആചാര്യു മന്യത. അങ്ങനെയാണ് ഈ വാക്യത്തെ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ജൈമിനി എന്ന് പറയുന്ന ആചാര്യൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജീവൻ ജീവനെ ബോധിപ്പിക്കുകയല്ല തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അസ്മാത് എന്തുകൊണ്ട് പ്രശ്നം വ്യാഖ്യാനാഭ്യാം? എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? പ്രശ്ന വ്യാഖ്യാനങ്ങളിലൂടെ അത് ഹേതു എന്താണെന്ന് വിശദീകരിക്കുന്നു. പ്രശ്നസ്ഥാവ് സുഷുപ്ത പുരുഷ പ്രതിബോധനേന പ്രാണാദി വ്യതിരിക്തേ ജീവേ പ്രതിബോധിതേ പുനർജീവ വ്യതിരിക്ത വിഷയോ ദൃശ്യതേ കോ ഏഷ ഏതത് ബാലാകേ പുരുഷോ അസഹിഷ്ഠ ഉവ ഏതത് അഭൂത് കുത ഏതത് ആഗാത്. ഇത് കൗശീതിക ബ്രാഹ്മണോപനിഷത്തിലാണ്. ഇക്കാര്യം തന്നെ ബൃഹദാരണ്യത്തിലുണ്ട്. ഏഷ വിജ്ഞാനമയ പുരുഷ ഏഷ തഥാ അഭൂത് കുത ഏതത് അഗാത് ആഗാത്. രണ്ടു തമ്മിലുള്ള സാമ്യം രണ്ടിടത്തും ഒരുപോലെ തന്നെ. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൗശീതിക ബ്രാഹ്മണോപനിഷത്താണ്. സുപ്തപുരുഷ പ്രതിബോധനേന പ്രാണാദി വ്യതിരിക്തേ ജീവേ പ്രതിബോധിതേ. ആദ്യം കാശി രാജാവ് ബാലാകിയെ ബോധിപ്പിക്കുന്നത് ആ സുഷുപ്ത പുരുഷനെ കാണിച്ചുകൊണ്ടോ പറഞ്ഞത് കൊണ്ട് കാണിച്ചു വിളിച്ചു ബൃഹൻ പാണ്ഡരവാസ എന്നെല്ലാം സംബോധന ചെയ്തു. അയാൾ ഉണർന്നില്ല. പിന്നെ ഉരുട്ടി ഉണർത്തിയെന്ന അവിടെ ആദ്യം ബോധിപ്പിക്കുന്ന എന്താണ്? പ്രാണാദി വ്യതിരിക്ത ജീവേ. പ്രാണാദി വ്യതിരിക്തനായ ഒരു ജീവനുണ്ട് എന്ന് വെച്ചാൽ ഇന്ദ്രിയം ബുദ്ധി തുടങ്ങിയ ഈ ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന വീടിന് എല്ലാം പിന്നിൽ ഒരു പ്രാണശക്തി, അതിൻ്റെ പിന്നിൽ ജീവശക്തി, ഒരു ചൈതന്യം, ഈ ഉപാധികളോടുകൂടി നിൽക്കുന്ന ചൈതന്യം നമ്മൾ ജീവനെന്ന് പറയുന്നു. ആ ജീവന്റെ ജനന മരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും ആശങ്കപ്പെടുന്നതും. ആദ്യം ആ ജീവനെ ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കേവലം ജഡമായ ശരീരത്തിലോ ചൈതന്യവത്തായ ഇന്ദ്രിയ മനസ്സുകളിലോ ഒന്നും ഒതുങ്ങുന്നതല്ല. പ്രാണനും ഇതിൻ്റെ അവസാനമാണ്. പിന്നെ ചൈതന്യമുണ്ട്, ഇതിനെല്ലാം ചൈതന്യം പകരുന്നു. ആ ചൈതന്യത്തെ ആ ചൈതന്യം ഇതിനെല്ലാം സ്വ ഉപാധിയായി സ്വീകരിക്കുമ്പോൾ അതിനെ ജീവനെന്ന് വിളിക്കുന്നു. ആദ്യം ആ ജീവനെ ബോധിപ്പിക്കുന്നു. അതാണ് പ്രാണാദി വ്യതിരിക്ത ജീവ എന്ന് പറഞ്ഞു. ജീവയെ പ്രതിബോധിതേ പുനർ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? പ്രാണബന്ധനം ഹി സൗമ്യമന എന്ന് ചന്തുകെത്തി പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ജീവവ്യതിരിക്ത വിഷയോ ദർശിയതി. ജീവവ്യതിരിക്തനായ ആ ഉപാധികൾക്കും അപ്പുറം ആയിട്ടുള്ള ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതാണ്. ജീവ വ്യതിരിക്ത വിഷയം എന്താണ്? ബ്രഹ്മം. ജീവ ഭിന്ന വിഷയം അത്. ജീവ വ്യതിരിക്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞ? ജീവനും ഏകീഭവിച്ചപ്പോ ശേഷിച്ചത്. ബാലാകെ ബാലാകെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ ബാലാകെ, ക്വേഷ പുരുഷു അശയിഷ്ഠ, ഈ പുരുഷൻ എവിടെയാണ് ഉറങ്ങിയത്? സ്വന്തം വീട്ടിലാണോ, അതേ സ്വന്തം കട്ടിലാണോ, അതോ തൻ്റെ ശരീരത്തിലാണോ? എവിടെയാണ് പുരുഷൻ ഉറങ്ങുന്നത്? ഇവിടെയൊന്നുമല്ല ഉറങ്ങുന്നത്. നമ്മൾ സാധാരണ പറയും വീട്ടിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കയിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ അങ്ങേറ്റം കുറച്ചുകൂടെ ചിന്തിക്കുന്നവൻ വരെ പറയും ഞാൻ ഈ ശരീരത്തിലാണ് ഉറങ്ങിയത്. അല്ല, ഇവിടെ പറയുന്നത് എവിടെയാ ഉറങ്ങുന്നത്? ബ്രഹ്മത്തിൽ, പരമാർത്ഥ തത്വത്തിൽ. ചോദ്യമാണ് ഇപ്പോ യേശു ബാലാകേ പുരുഷു അശയിഷ്ഠ, ഈ ജീവൻ എവിടെയാണ് ഉറങ്ങിയത്? പൊവാ ഏത് അഭൂത ആ സമയത്ത് ഇവൻ എവിടെയായിരുന്നു? ഈ ശരീരത്തിലായിരുന്നു. അല്ല, ഈ ശരീരത്തിൽ അവശേഷിച്ച എന്താണ്? പ്രാണൻ. അവൻ ഈ ജാഗ്രതയിൽ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ, അതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അതെല്ലാം ഈ ശരീരത്തിന്റെ ഏതേതോ ഭാഗങ്ങളിലൊക്കെ ഇരുന്നു. ശരീരത്തിന്റെ സ്ഥൂലമായ ഭാഗങ്ങൾ, അസ്ഥൂലമായ ഭാഗങ്ങളെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന സൂക്ഷ്മമായ ഭാഗങ്ങളിൽ, അവിടേക്കാണ് ഇതെല്ലാം ഇരുന്നത്. ഈ സംസ്കാരമൊന്നും മറ്റും പറയുന്ന കാര്യങ്ങളല്ല. പക്ഷേ യേശ പുരുഷ, ഈ പുരുഷൻ എവിടെയായിരുന്നു? ചോദിക്കുന്നു. കുത ഏത് ആഗാ, എവിടെ നിന്നാണ് അവൻ ഇങ്ങോട്ട് കടന്നു വന്നത്? എങ്ങോട്ട്? ജാഗ്രതത്തിലേക്ക്. സർവത്തിന്റെയും തുടക്കം ജാഗ്രതാണ്. അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം, അദ്വൈതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ പ്രത്യേകം ഓർക്കണം, അദ്വൈതം ആരംഭിക്കേണ്ടത് ജാഗ്രതത്തിൽ നിന്നാണ്. എന്നാലും ശരിയോ, നമ്മൾ എല്ലാം ആരംഭിക്കുന്നത് ജന്മത്തിൽ നിന്നാണ്. ജന്മത്തിൽ നിന്ന് ആരംഭിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാവും. ഈ പറയുന്ന തത്വത്തിന് വ്യക്തതയുണ്ടാകും. ഒരാൾ ജന്മത്തിൽ നിന്ന് ആരംഭിക്കും, ഒരാൾ പറയും അല്ല ജന്മത്തിന് മുമ്പും എനിക്കുണ്ടായിരുന്നില്ല, താൻ ഗർഭസ്ഥ ശിശുവായിരുന്നു. താൻ ഈ പ്രപഞ്ച ബോധശൂന്യനായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവ്യക്തമായ ബോധത്തോടുകൂടിയിരുന്നപ്പോൾ, പിന്നെ ബാല്യം വന്നു, കേവലം മൂഢനായിരുന്നപ്പോൾ, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് സമാധാനം കിട്ടത്തില്ല. മൂഢതയിൽ വിവേകത്തെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയത്തില്ല. ശൈശവം എല്ലാം അതാണ്. അവിടെ നിന്നും ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അത് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലെ, സുഷുപ്തിയിലും ഒരു തരത്തിൽ താൻ മൂഢനായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? തന്റെ ഈ ജാഗ്രത വ്യവഹാരങ്ങളെക്കുറിച്ച് താൻ അവിടെ മൂഢനായിരുന്നു. താൻ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ പോലും താൻ ഈ മോഹിതനായിരുന്നു. അപ്പൊ അത്തരം അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇവിടെ പ്രയോജനമില്ല. ഇവിടെ എവിടെ ആരംഭിക്കണം ചർച്ച? ഈ ജാഗ്രത. ഭാഷകാരൻ അവിടെ പറഞ്ഞ നൈസർഗികോയം ലോക വ്യവഹാര. ഈ ജാഗ്രത എന്ന് പറയുന്നത് നൈസർഗികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, തടയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. ഈ ശരീരത്തിൽ ഈ പ്രാണൻ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം നമുക്കിത് സ്വേച്ഛയാ തടയാൻ പറ്റുന്നില്ല. ഇത് ജാഗ്രതയിൽ വന്നാലും ശരി, ജാഗ്രതയിൽ വന്നില്ലെങ്കിലും ശരി, അങ്ങനെ ഒരൊറ്റ ഇതേ ഉള്ളൂ. എന്താണോ നൈസർഗികം, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അതിനാണ് ഭാഷകാലം പറഞ്ഞത് അഹമിതം അമേതം ഇതി. അഹമിതം അമേതം എന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രത. അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അതിലെല്ലാം വരെ ഈ ജാഗ്രത് ബോധവും ഈ ജാഗ്രത് ബോധത്തെ പ്രകടമാകുന്ന അഹംബോധവും ഈ ജാഗ്രത് ബോധ പ്രകടമാകുന്ന മമ എന്നുള്ള ബോധവും അതിനെ ആശ്രയിച്ചു വരുന്ന മനോവാക്കായ പ്രവൃത്തികളും എല്ലാം വ്യവഹാരമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നൈസർഗികം, സ്വാഭാവികം. നൈസർഗികം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണത്തെ അന്വേഷിക്കാൻ മെനക്കെടരുതെന്നാണ്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല, അർത്ഥമില്ല ആ ചോദ്യത്തിന്. സ്വാഭാവികമായ നൈസർഗികമായിരിക്കുന്ന ഒന്നിനും കാരണ വിചാരം സാധ്യമല്ല, അസാധ്യമാണ്. എന്തുകൊണ്ട് അതങ്ങനെ അനുഭവപ്പെടുന്നുവെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നൈസർഗികമെന്ന് സ്വഭാവമെന്ന് പറയാൻ. എന്തുകൊണ്ട് അഗ്നി ഉഷ്ണമായിരിക്കുന്നു? നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ പറയാം എന്റെ തന്മാത്രകൾ ഉഷ്ണമാണ് അതെന്നോ ഇതെന്നോ എല്ലാം പറയാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരും, അതതിൻ്റെ സ്വഭാവമാണ്, പ്രകൃതി സ്വഭാവമാണ്. അതിനപ്പുറം അതിനൊരു സമാധാനം കണ്ടെത്താൻ പറ്റില്ല എത്ര പുറകിലേക്ക് പോയാലും. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ ജാഗ്രത സ്വഭാവം അല്ല, ഇതിനൊരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ ആ കാരണത്തിന് ഇതിനെ തടയാമായിരുന്നു, വരാതിരിക്കാൻ. അതുകൊണ്ട് അവിടെ കാര്യകാരണ ചിന്തയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല, സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നാണ് അദ്വൈത വിചാരം ആരംഭിക്കുന്നത്. അല്ലാതെ ശൈശവത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്നല്ല. ജാഗ്രതയിലേക്ക് വരുന്നു, അവിടെ അവൻ നൈസർഗികമായി അഹം മമ എന്നുള്ള ബോധത്തിലേക്ക് വരുന്നു. അവിടെ അവന് വിചാരശേഷി കൈ വരുന്നു, അവൻ ശ്രവണം മനനം എല്ലാം നടത്തുന്നു, അവൻ നിർണയത്തിലെത്തിച്ചേരുന്നു. ആ നിർണയം ഇന്നതയാകാവൂ എന്നില്ല, തന്നെ ബ്രഹ്മമാണെന്ന് നിശ്ചയിക്കാം, വേണമെങ്കിൽ തന്നെ ഒരു രാക്ഷസനാണെന്ന് നിശ്ചയിക്കാം. അതില്ല, സഹജമായി തന്നെ താൻ പലതും നിശ്ചയിച്ചിട്ടുണ്ട്. വിചാരത്തിലൂടെ നിശ്ചയിക്കേണ്ടി വരുന്ന ഒരേ ഒരു കാര്യം എന്താണ്? താൻ ബ്രഹ്മമാണ്. ബാക്കിയുള്ള എല്ലാ നിശ്ചയങ്ങളും സഹജമായി സംഭവിക്കും. എങ്ങനെ ഞാൻ പുരുഷനാണ്? സഹജമായി സംഭവിച്ചാണ്. എങ്ങനെ ആ ഒരു വിചാരം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹജമായി വന്നു. താൻ സ്ത്രീയാണ്, സഹജമായി വന്നിരിക്കുന്നു. അപ്പം നിശ്ചയം എന്ന് പറയുന്നതിന് കാര്യമില്ല, പക്ഷെ പരമാർത്ഥ നിശ്ചയം അതാണ് മുഖ്യം. ചെറിയോ ഇത് നിശ്ചയിച്ചാൽ മതിയോ? നിശ്ചയിച്ചാൽ അവസാനിക്കുമോ? അവസാനിക്കും. എന്നാൽ പിന്നെ ഞാൻ പുരുഷനാണെന്ന് നിശ്ചയിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ സ്ത്രീയാണെന്ന് നിശ്ചയിച്ചില്ലല്ലോ. എന്തെല്ലാം നിശ്ചയിച്ചിരിക്കുന്നു? ഞാൻ ദുഷ്ടനാണെന്ന് ഒരാൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരാൾ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ പരമയോഗ്യനാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇതെല്ലാം നീ നിശ്ചയിച്ചാൽ മതി, അതുകൊണ്ട് എന്തെങ്കിലും വിശേഷതയുണ്ട്? പിന്നെ എന്ത് വേണം? പരമാർത്ഥ നിശ്ചയം വരണം, അതാ പരിഹാരം. അല്ലെങ്കിൽ ഓരോരുത്തരും തന്നെ കുറിച്ച് ഓരോ നിശ്ചയിച്ചിട്ടല്ലേ നന്മയും തിന്മയും എല്ലാം ചെയ്യുന്നു. താൻ കേമനാണെന്ന് ഒരുവൻ നിശ്ചയിക്കുന്നു, അങ്ങനെ എല്ലാം നിശ്ചയിക്കുന്നു. താനൊരു പോരാളിയാണെന്ന് നിശ്ചയിച്ച അവന് യുദ്ധം ചെയ്യും, താൻ ഭീരുവാണെന്ന് നിശ്ചയിച്ച അവന് ഒളിച്ചോടും. ഇതെല്ലാം ലോകത്ത് സംഭവിക്കുന്നുണ്ടേ, പക്ഷെ അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? പരമാർത്ഥ നിശ്ചയം സംഭവിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്താണ് ആ പരമാർത്ഥ നിശ്ചയം? അത് മതിയോ? അത് മതി. പരമാർത്ഥം നിശ്ചയിച്ച് നോക്കുക, ബാക്കി ഓരോ നിശ്ചയങ്ങളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. താൻ കാമിയാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ താൻ കാമപ്രവൃത്തി ചെയ്യുന്നില്ലേ. ക്രോധിയാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ക്രോധപ്രവൃത്തി ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ താൻ പരമാർത്ഥ സത്യമാണെന്ന് നിശ്ചയിക്കുക, അതെന്നെ നിശ്ചയിച്ചാണില്ല, കേട്ടിട്ട് കുറെ കാലമായി, ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. കുറെ കാലമായി കേൾക്കുന്നുണ്ട്, പക്ഷെ നിശ്ചയം വന്നില്ല. അവിടെയാണ് തകരാറ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം അവസാനം വരും, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്. അപ്പൊ അതെവിടെ സംഭവിക്കുന്നു? ജാഗ്രതത്തിൽ. അതുകൊണ്ട് ഇത് ചർച്ച എവിടെ ആരംഭിക്കുന്നു? നൈസർഗികം. ഇത് തന്റെ ഇച്ഛയ്ക്ക് അധീനമല്ല. ചെല്ലുറി അങ്ങനെയല്ല. ഞാൻ രാവിലെ ഇന്ന് ക്ലാസ്സിന് പോകണതുകൊണ്ട് 5 മണിക്ക് ഉണരണമെന്ന് നിശ്ചയിച്ചിട്ട് കിടന്ന് 5 മണിക്ക് ഉണർന്ന ആളാണ്. അപ്പൊ എന്റെ നിശ്ചയം കൊണ്ടാണ് ജാഗ്രത വന്നത്. അതുകൊണ്ടാണോ? ഇല്ല, അത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ അന്ധകരണം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മളൊരു അലാർത്ത ഫിറ്റ് ചെയ്തു. സാധാരണ മൊബൈലില് വയ്ക്കുന്ന അതിന് പകരം നമ്മൾ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്തു, അതടിച്ചു ഉണർന്നു, ഇത്രയേ ഉള്ളൂ. അതെല്ലാം സംഭവിച്ചത് എങ്ങനെ? നൈസർഗികമായി സംഭവിക്കുന്നു. സ്വാഭാവികമായി സംഭവിക്കുന്നു. ഇനി ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ഈ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ഈ നമ്മുടെ അനുഭവത്തിൽ സഹജമായി സംഭവിക്കുന്ന ഒന്നേ ഉള്ളൂ, ഈ ജാഗ്രത. അതുപോലെ സഹജമായി സംഭവിക്കുന്ന ഒന്നേ ഉള്ളൂ സുഷുപ്തി. സഹജമായി സംഭവിക്കുന്ന ഒന്നേ ഉള്ളൂ സുഷുപ്തി. സഹജമായി സംഭവിക്കുന്ന എന്തോ അതാണ് സത്യം, പരമാർത്ഥം. കൃത്രിമമായി ഉണ്ടാകുന്ന ഒന്നും പരമാർത്ഥമാകത്തില്ല. അതുകൊണ്ടാണ് തത്വത്തെ അറിഞ്ഞവും പറയുന്നത് സർവം ഖണ്ഡിതം ബ്രഹ്മ, അവനെ സംബന്ധിച്ച സർവവും പരമാർത്ഥമാണ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അങ്ങനെയുള്ളവരാണ് പറയുന്നത് ഏകത്വദർശി എന്ന് പറയുന്നത്. അവന് പിന്നെ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്ന സത്യം, പ്രപഞ്ചം എന്ന് പറയുന്ന രണ്ടാമതൊന്നും അതില്ല. സമദർശി, ഏകത്വദർശി എന്നെല്ലാം പറയുന്നതാണ്. അപ്പൊ അതിന് അവലംബമായിരിക്കുന്നതാണ് ഈ ജാഗ്രത്. ജാഗ്രതത്തിലേക്കുള്ള ഈ വരവ്. ഇവിടെ ചോദിക്കുന്ന എന്താണ്? അങ്ങനെ ഈ ജാഗ്രതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇവൻ എവിടെയായിരുന്നു? ലളിതമായ ഉത്തരം പറഞ്ഞ എന്താണ്? ഈ ജാഗ്രതത്തിൽ അവൻ എവിടെയാണോ അവിടെ തന്നെ ആയിരുന്നു. നമ്മൾ ഏത് വീട്ടിൽ നിന്നാണോ വരുന്നത്, ആ വീട്ടിലല്ലേ തിരിച്ചു പോകുന്നു. വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയ തല്ല് കിട്ടും. ബ്രഹ്മത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, തിരിച്ചു പോകുന്നു ബ്രഹ്മത്തിലേക്ക്. അതാണ് ഇവിടുത്തെ ചോദ്യം. കോയേഷ ഏത് ബാലാകി പുരുഷു അശയിഷ്ഠ, ഈ പുരുഷൻ എവിടെയാണ് ഉറങ്ങിയത്? കൊവ ഏത് അഭൂത് എവിടെ ആയിരുന്നു ഇവന്റെ സ്ഥിതി? കുത ഏത് ആഗാത് എവിടെ നിന്നാണ് ഇവൻ ഇങ്ങോട്ട് വന്നത്? ഇതിന്റെ ഉത്തരമാണ് അദ്വൈതം. അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ ഉത്തരം അതിന്റെ സമാധാനത്തെ നിർദ്ധാരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോക്കുമില്ല, വരവുമില്ല. താൻ ഈ പോക്കും വരവും ഒന്നുമില്ലാത്ത തത്വമാണെന്ന് അവൻ ബോധിക്കുന്നു. ഇത് ഇത് എന്താണ് ഇവിടെ പറഞ്ഞത്? ആദ്യം സുഹൃത്തനായ അവനെ കാണിച്ചു കൊടുത്തു, പ്രാണനെ മനസ്സിലാക്കി കൊടുത്തു, ജീവനെ. അവൻ ചത്തിട്ടില്ല എന്നാ പറയും. ചത്തെങ്കിൽ ഈ പ്രാണപരിസ്പന്ദനം നിനക്ക് അനുഭവപ്പെടുന്നില്ല, നിനക്കവിടെ പ്രാണനെ ഊഹിക്കാൻ കഴിയത്തില്ല, ജീവന്റെ ഒരു അടയാളവുമായി ശരീരത്തിൽ ശേഷിക്കത്തില്ല. അങ്ങനെ പ്രാണനെ ബോധിപ്പിച്ചു, ആ പ്രാണനിലൂടെ അവിടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം എന്ന് പറയുന്നത് വേറൊന്നും വേണ്ട, സുഷുപ്തിയാണ്. അത് ഇന്ന് തന്നെയാണ് കാശി രാജാവ് ഇവിടെ ദൃഷ്ടാന്തമായി എടുത്ത് ദൃപ്ത ബാലാകിയെ ബോധിപ്പിക്കുന്നത്. പ്രതിവചനമപി, ഇനി ചോദ്യം ചോദിച്ചാണ് എന്നോട് ഉത്തരം പറയേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് അജാതശത്രു എന്നെ ഉത്തരം പറയുന്നു. അടക്കം യഥാ സുപ്ത സ്വപ്നം ന കഞ്ചന പശ്യതി അഥ അസ്മിൻ പ്രാണേ ഏവ ഏകദ്ധ ഭവതി. തുടർന്നങ്ങോട്ട് അത് വ്യാഖ്യാനിക്കുകയാണ്. യഥാ സുപ്ത സുപ്ത പുരുഷൻ, സുപ്തന്റെ അവസ്ഥയെ മനസ്സിലാക്കിയല്ലോ. ഇനി ഉറങ്ങിക്കിടക്കുന്നവൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റണം. സ്വപ്നം കാണുന്നു കാണുന്നില്ലയോ ഇതൊന്നും നമുക്കറിയാൻ എളുപ്പ വഴിയില്ല. ചിലപ്പോൾ അവൻ ഞരങ്ങി മുളിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പറയാം അവനിപ്പോ എന്തോ സ്വപ്നം കാണുകയാണ്. അതെല്ലാം പറയും. അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിലേക്ക് ഏതെങ്കിലും മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ട് അതിന് നോക്കിയിരുന്നാൽ ചിലപ്പോൾ മനസ്സിലാവും അവന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. അതിനൊക്കെ ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവന്റെ ബ്രെയിനിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രാണ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഹിത എന്ന് പറയുന്ന നാഡിയിലേക്ക് ഇത് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ പല കാര്യങ്ങളുണ്ട്, സംസ്കാരം എല്ലാം വച്ചിട്ട് പോകാൻ സ്ഥലമുണ്ട്, ഉപേക്ഷിച്ചിട്ട് പോകാൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പലത്തിലേക്ക് പോകുന്നവൻ വൃത്തികെട്ട സാധനങ്ങളെല്ലാം പുറത്തു വയ്ക്കുന്നു. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം ചെരുപ്പ് എല്ലാം വച്ചിട്ട് ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു ഈ ജീവൻ? അതിന് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ശുദ്ധമായ ചൈതന്യമാണ്. അതേസമയം എല്ലാ വേണ്ടാധീനങ്ങളും എന്ത് വേണ്ടാത്തതായില്ല. അവന്റെ കാമക്രോധാദി വികാരങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ടായപ്പോഴും നട പുറമേ അവൻ പല വേഷവും കെട്ടി ദിവ്യനായിരിക്കും, പക്ഷേ അവന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. ജീവഭാവത്തിൽ ഇതെല്ലാം എപ്പോഴും ഉണ്ടാവും. പറയില്ല, ഇല്ല, ഞാനെന്റെ മനസ്സിനെ കർമ്മയോഗം ചെയ്ത് ശുദ്ധമാക്കി, എന്റെ മനസ്സിൽ അങ്ങനെയുള്ള യാതൊരു അശുദ്ധ വികാര വിചാരങ്ങളൊന്നുമില്ല, സത്യമാണോ സത്യം എന്നാൽ നിങ്ങളുടെ സത്യത്തെ ഞാനും മുഖവിലക്കെടുക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം സംസ്കാരം എപ്പോഴും അവൻ കടന്നു വരുന്നത് എന്നറിയാൻ പറ്റില്ല. അക്കാര്യത്തിൽ വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതില്ല. അപ്പൊ സംസ്കാരം ഒന്നുകിൽ അത് പ്രകടഭാവത്തിൽ അല്ലെങ്കിൽ സംസ്കാര രൂപത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അകത്തു കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്. അവിടെയാണ് ഏകീഭവനം സംഭവിക്കുന്നത്. പിന്നെ ഇത് പുറത്തല്ലേ വയ്ക്കാൻ പറ്റും, ഇതെവിടെ വയ്ക്കും? ഇതിന്റെ ആശ്രയം എന്താണ്? അതിനാണ് നമ്മൾ സാധാരണ ഈ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറയുന്ന ഒരു സൂക്ഷ്മ തലമുണ്ട്, സൂക്ഷ്മ ശരീരം എന്ന് പറയും. അതിന് തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായ പിടി കിട്ടിയില്ലെങ്കിൽ പറയും അത് കാരണമാണ് എന്ന് പറയും, സർവകാരണമാണ്. അവിടെ എന്തുണ്ട്? അവിടെ എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. ശരി, ഞാനിപ്പോ ഈ ശരീരത്തിലായിരിക്കുന്നു, എനിക്ക് ഇനി ഒരു സൂക്ഷ്മ ശരീരത്തെ കുറിച്ചൊന്നും ബോധ്യമില്ല. അങ്ങനെ ഒരു സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ ഇതെല്ലാം വച്ചിട്ട് സൂക്ഷ്മത്തിലേക്ക് പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സൂക്ഷ്മ ശരീരത്തിന്റെ ആലംബനത്തെ കുറിച്ച് നമുക്കറിയാം. അതെവിടെയാണ്? അതിനെയാണ് നമ്മൾ വിളിക്കുന്ന ബ്രെയിൻ എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭൗതികമായ പഠനം. അവിടെ ഇതെല്ലാം സൂക്ഷിക്കുന്നതിനുള്ള ഇടങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം എന്നെക്കാളും നിങ്ങൾക്കറിയാം. അവിടെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഈ സംസ്കാരം എന്നെല്ലാം പറയുന്നതൊക്കെ അവിടെ ഇരിക്കും. അവിടെയാണ് മെഷീൻ വെച്ചിട്ട് പഠിക്കുന്നത്. എന്താണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അത് എന്താണ്? ശരിക്കും ഇതിന്റെ ഉറവിടമല്ല ഈ സൂക്ഷ്മമായ ശരീരത്തിന്റെ ആശ്രയമായിരിക്കുന്ന സ്ഥാനം. ഇതുപോലെ പ്രകാശം എവിടെയായിരിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ പറയും ബൾബിലാണ്. ശരിക്കും ബൾബിലാണോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും പ്രകാശിക്കേണ്ടതാണോ? അല്ല, അത് ഫിലമെന്റിലാണ്. എന്താ ഫിലമെന്റിലാണെങ്കിലും അതും അവിടെ ഉണ്ടല്ലോ, എന്താ പ്രകാശിക്കാൻ പറയാതെ? വൈദ്യുതിയിലാണോ? അപ്പോൾ പ്രകാശം എവിടെ ഇരിക്കുന്നു? അത് ഊർജത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്വയം ഊർജമാണ്. ഊർജത്തിന്റെ തന്നെ പരിണാമാന്തരമാണത്. പക്ഷെ ഉപാധികളെല്ലാം വേണ്ടി അത് പ്രകാശമായി മാറുന്നതിന് അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തന്നെയുള്ളൂ. അതുപോലെ ഈ സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ എന്നോട് പലരും ചോദിച്ചിരുന്നു, ഇപ്പോൾ സുഷുപ്തിയെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, സുഷുപ്തിയാണ് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക സയൻസുമായിട്ടൊന്നും യോജിക്കത്തില്ല. ആധുനിക സയൻസിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ശ്രുതിയിൽ പറയുന്ന സയൻസ് ഇതാണ്, അതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാം. അത് പറയുന്നുണ്ട് എന്താണ്? സുഷുപ്തിയിൽ ഹിത എന്ന് പറയുന്ന ഒരു നാഡിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് എന്താണ്? അതൊരു സൂക്ഷ്മമായ നാഡിയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ആശ്രയമായി വന്നുണ്ട്. ഇനി അങ്ങനെ ഒരു നാഡിയുണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥൂലമായ നാട്, എന്തായാലും ബ്രെയിൻ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കാണുന്നല്ലോ ഇതിൻ്റെയൊക്കെ ആശ്രയം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. സ്ഥൂലത്തെ ആരും നിഷേധിക്കുന്നില്ലല്ലോ, അദ്വൈതം നിഷേധിക്കുന്നു. അവിടെയല്ലേ നിങ്ങൾ പഠനം നടത്തുന്നത്? അവിടെ പലതും കാണാൻ കഴിയും. ഇവിടെ അതിൽ നിന്നും പിന്നിലേക്ക് പോകണം. സ്ഥൂലം, അതിൻ്റെ സൂക്ഷ്മം, പിന്നെ അതിൻ്റെ കാരണം, പിന്നെ പരമകാരണം. ഈ പറയുന്ന സംസ്കാരമെന്നോ വാസനയെന്നോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ തലത്തിൽ നിൽക്കും. എവിടെയാണോ ജീവൻ ഏകീഭവിച്ചെന്ന് പറയുന്ന ആ തത്വത്തിൽ ഇതൊന്നുമില്ല. ഇവിടെ ശ്രുതി എന്താ പറയുന്നത്? ആ തത്വത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു, അത് നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്നു, അവിടെയൊന്നുമില്ല. നമുക്കറിയാവുന്ന ഈ സ്ഥൂലം, നമുക്കതുപോലെ പിടികിട്ടാത്ത സൂക്ഷ്മം, അവിടെയാണ് ഈ സംസ്കാരവും മറ്റുമൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് പേര് പറയുന്നു എന്നുള്ളതല്ല, അതല്ല പരമകാരണം എന്നുള്ളതാണ്. പിന്നെ ഇതിന് എങ്ങനെയാണോ ശാസ്ത്രം എന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രം എങ്ങനെയോ വിശദീകരിക്കുന്നത് സ്വീകരിക്കുക, അതിന് അദ്വൈതമായിട്ട് വിരോധമൊന്നുമില്ല. അത് മെഷീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിന് അംഗീകരിക്കുക, അത് വേണ്ടെന്നവർ പറഞ്ഞു. ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ പറയുന്നത് തനിക്ക് അവിടെ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാ പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പറയുന്നു ഇതിനെ സ്വീകരിക്കണം, ഇവിടെ പറഞ്ഞു സുഷുപ്തിയെക്കുറിച്ച് ശ്രുതി പറയുന്നത് സ്വീകരിക്കണം. ചിലർ പറയുന്നു അതല്ല ശാസ്ത്രം പറയുന്നത് സ്വീകരിക്കണം, എന്നുവെച്ചാൽ ബ്രെയിൻ എന്ന് പറയുന്നതിനെ ആശ്രയിച്ച് പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കണം. നിങ്ങൾ ഏതിനെ സ്വീകരിക്കും? ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ സംശയം വരും. അപ്പോൾ ഇവിടെ പ്രധാനമായി ധരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് ശരി ഏത് തെറ്റെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഒന്ന്? ആത്മനിഷ്ഠമായ ചിന്ത. ആത്മനിഷ്ഠമായ ചിന്തയിലാണ് ശ്രുതി പറയുന്നത് അവിടെ ഏകീഭവനം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ആത്മനിഷ്ഠയായ ചിന്തയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരും, വേറെടുത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അത് ആ ചിന്തയുടെ വഴിയിൽ വരുന്ന വ്യത്യാസം. അല്ല, നിങ്ങളുടെ ചിന്ത ബഹിർമുഖമാണെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ബ്രെയിനിലായിരിക്കും. ആ ചിന്താസരണിയിൽ വരുന്ന ഭേദമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുവൻ എന്തിനോടാണ് ആഭിമുഖ്യമുള്ളത്? ആത്മനിഷ്ഠമായ ചിന്തയോടാണ് നിങ്ങൾക്ക് ആഭിമുഖ്യമെങ്കിൽ നിങ്ങൾ അവസാനം ഇവിടെ എത്തിച്ചേരും, പ്രാണബന്ധനം എന്നുള്ള സ്ഥലത്തെത്തിച്ചേരും. അല്ല, നിങ്ങളുടെ രുചി താല്പര്യം എല്ലാം ബഹിർമുഖമാണെങ്കിൽ നിങ്ങൾ ബ്രെയിനിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾ ചിന്തിച്ചെന്ന് ഡി എൻ എ എന്നോ മറ്റെന്തെങ്കിലും എല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് എത്തിച്ചേരും. അതെല്ലാം സ്ഥൂലത്തിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾക്ക് സംസ്കാരത്തെയും മറ്റും കണ്ടെത്താൻ കഴിയും. അവിടെ ഇതിന്റെ കാരണത്തെ കണ്ടെത്താൻ കഴിയും. ഇത് രണ്ടു തരത്തിലുള്ള ചിന്തയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് രണ്ടിനെയും പരസ്പരം കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. ഏത് വഴിക്കാണോ സഞ്ചരിക്കുന്നത് അവൻ എത്തിച്ചേരുന്ന അവന് ശരി. ഇത് രണ്ടും തമ്മിൽ വിവാദം ഉണ്ടാക്കിയിട്ട് ഒരർത്ഥവുമില്ല. കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇതിന് വേദാന്തം എന്ന് പറയുന്നത്. എന്താണ് ഇത്? ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത് ചിത്തവിശ്രാന്തിയിലെത്തിക്കുന്നു അവനെ. അതിനുവേണ്ടിയാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്, അവനെ സ്വാസ്ഥ്യത്തിലെത്തിക്കുന്നു, അവന്റെ അറിവിന് അന്തം സംഭവിക്കുന്നു. അതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. മറ്റങ്ങനെയല്ല, അവിരാമമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, അവസാനിക്കുന്നില്ല. രണ്ട് രണ്ടാണ്. അദ്വൈതയെ സംബന്ധിച്ചെല്ലാം ഒന്നാണ്. ആ ചിന്താസരണിയെക്കുറിച്ച് പറയുകയാണ്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരടുത്ത് സമാധാനം പറയുക എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഒരുവന്റെ ചിന്ത ബഹിർമുഖമാണെങ്കിൽ അവന് ആത്മനിഷ്ഠമായ ചിന്തയിലൂടെ അവനെങ്ങനെ സമാധാനം കൊടുക്കാൻ കഴിയും? ഒരുവന്റെ ചിന്ത അന്തർമുഖമാണ്, ആത്മനിഷ്ഠമാണെങ്കിൽ അവന് എങ്ങനെ ബഹിർമുഖമായ ചിന്തയിലൂടെ സമാധാനം കണ്ടെത്താൻ കഴിയും? സാധ്യമുള്ള കാര്യം അത് ശ്രുതി പറയുന്നുണ്ട്. വിഷു ചി, ഇത് നാനാതരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ. അത് നാനാതരത്തിൽ പോകുന്നത് അതിങ്ങനെ ശാഖോപശാഖകളായി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വളർന്ന് വികസിച്ചുകൊണ്ടേ പോകും. പ്രപഞ്ച അനന്തമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിനെന്നും അനേക ബ്രാഞ്ചസ് ശാഖകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനന്തമായി പോകും, പ്രപഞ്ചം അനന്തമാണ്. ബഹിർമുഖമായ അന്തർമുഖമായാലോ അതിന് പരമാർത്ഥത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏകത്വത്തിലേക്ക് പോകുന്നു. അവിടെ ശാഖോപശാഖകളൊന്നും, ഒന്ന് ഏകാഗ്രത, മറ്റൊന്ന് വിക്ഷേപം. ഇത് രണ്ടും കൂടി സംവാദത്തിന് പോയാൽ എവിടെ ചെന്നെത്തും? രണ്ടുപേരും അവരവരുടെ വഴിക്ക് തന്നെ സഞ്ചരിക്കും. ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈ അന്തർമുഖത വിട്ടിട്ട്, ഏകാഗ്രത വിട്ടിട്ട് നേരെ ബഹിർമുഖമായി സഞ്ചരിക്കും. അല്ലെങ്കിൽ ആ വിക്ഷേപത്തെ വിട്ടിട്ട് അന്തർമുഖനാകണം. ഇവിടെ പറയുന്നു, ഇവിടെ അവൻ അവൻ്റെതായ സത്യത്തെ കണ്ടെത്തുന്നു. മറിച്ചാണെങ്കിലും അവിടെയും ചില സത്യങ്ങളെയും കാരണങ്ങളെയെല്ലാം കണ്ടെത്തുന്നു. അവരവരെന്തിനെ കണ്ടെത്തുന്നു അവർ സന്തോഷിക്കുക. സംവാദത്തിൽ അർത്ഥമില്ല. ആ ഒരുവന്റെ മനസ്സ് അങ്ങനെ പറയും, പ്രത്യക് പ്രവണമാണെങ്കിൽ, ഉള്ളിലേക്ക് തിരിയുന്നതാണെങ്കിൽ ശരി, അവനിങ്ങോട്ട് തിരിഞ്ഞു വരും. അല്ല, ഒരുവന്റെ മനസ്സങ്ങനെയല്ല, ബഹിർമുഖമാണെങ്കിൽ അവനെ ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. രണ്ടിടത്ത് സംഭവിക്കും. നമ്മുടെ മനസ്സ് അന്തർമുഖമല്ലെങ്കിൽ നമുക്കെന്നും മാനത്ത് നോക്കികളായി ജീവിക്കാൻ പറ്റും. ബഹിർമുഖം നോക്കി ബഹിർമുഖമായ പ്രവൃത്തികളിൽ പോകും. ഇതൊരു അരനിമിഷം പോലും ഇത് ആശ്വാസം തരില്ല. ലോകവ്യവഹാരങ്ങളെ മുഴുകി തന്നെ ജീവിക്കും. മനസ്സ് അന്തർമുഖമാണെങ്കിൽ ഇതായിരിക്കും ഒരുവൻ ആശ്വാസത്തെ കൊടുക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ അന്തർമുഖമാക്കാൻ വേണ്ടി പറയുകയാണ്. ചോദിച്ച ആ ചോദ്യം ചോദിച്ച ആൾ തന്നെ സമാനം പറയും. പലപ്പോഴും ചർച്ച എങ്ങനെയാണ്, ഈ ജിജ്ഞാസ ചോദിക്കുന്നത് വെറും മണ്ടത്തരങ്ങളായിരിക്കും പലപ്പോഴും. വെറും മണ്ടത്തരങ്ങൾക്ക് സമ്യക്കായിട്ടുള്ള ഉത്തര സമാധാനാവത്തില്ലായിരിക്കുന്നു. ഒരു ശിശു ചോദിക്കുകയാണ്, ഈ ആകാശത്തിലേക്ക് കയറിപ്പോകാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സമ്യക് സമാധാനം ആ കുട്ടിയെ തൃപ്തിപ്പെടുത്തത്തില്ല. അവന് ആകാശത്തിൻ്റെ തത്വം പറഞ്ഞുകൊടുത്താൽ അവന് മനസ്സിലാകും. അത് പറയേണ്ടി വരും, അത് കുറച്ച് ദൂരെ ഒരു കോണിപ്പടിയുണ്ട്, അവിടെ ചെന്ന് കയറിയ സമാധാനമായി. ശരിയായ ആ പ്രശ്നത്തെ ആചാര്യൻ തന്നെ മുമ്പേ വയ്ക്കുകയാണ്. പലപ്പോഴും പൂർവപക്ഷം അങ്ങനെയാണ്. എന്തിന്? ശ്രോതാവിനെ ജിജ്ഞാസുവിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി, അവനെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി. എന്നിട്ട് ശ്രോതാവിന് വേണ്ട സമാധാനവും ആ വക്താവ് തന്നെ പറയുന്നു. അതാണ് അവർ പറയുന്നു, യഥാസുപ്ത സ്വപ്നം എന്ന കഞ്ചന പശ്യതി. ആ സ്വപ്തനായിരിക്കുന്നവൻ കഞ്ചന സ്വപ്നം, ഒരു സ്വപ്നത്തെയും കാണുന്നില്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിനെയാണ്, ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും. ഇതാണ് പറഞ്ഞു വന്നതാണ്, ഇവിടെ നിന്നാണ് ആരംഭം. സുഹൃത്തിൽ നിന്ന് അവൻ അത് വിട്ടിട്ട്, അവൻ്റെ സ്വരൂപസ്ഥിതിയെ വിട്ടിട്ട് അവൻ സ്വപ്നത്തിലേക്കും കടക്കുന്നില്ല, ജാഗ്രതത്തിലേക്കും വരുന്നില്ല. ഈ സ്ഥിതി, സ്വരൂപസ്ഥിതി, അവിടെ അവന് ജിജ്ഞാസയില്ല. അതിനെ തുടർന്ന് വരുന്ന ശ്രവണ മനന നിധ്യാസനങ്ങളൊന്നും തന്നെ ഇല്ല. അതിനാണ് പറയുന്നത് കഞ്ചന സ്വപ്നം എന്ന പശ്യതി. അപ്പോ അവിടെ അവിടെ അന്തർമുഖമായി ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് അങ്ങനെ ഒരവസ്ഥയിൽ സാധാരണ ബഹിർമുഖനായ മനുഷ്യന് ഇത്തരത്തിൽ അങ്ങനെ ഒരു സുഹൃത്തിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. തലയിൽ മെഷീൻ ഘടിപ്പിച്ചിട്ട് മോണിറ്ററിൽ നോക്കിയിരിക്കുന്ന ഒരാളെടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. അയാൾ എന്താ പഠിച്ചിരിക്കുന്നത്, ചിന്തിച്ചിരിക്കുന്ന ആ വഴിക്ക് അയാൾക്ക് ചിന്തിക്കാൻ കഴിയും സുഹൃത്തിയെക്കുറിച്ച്. ഇവിടെ അങ്ങനെയല്ല, അന്തർമുഖമായി ചിന്തിക്കുന്ന ഒരുവനോട് പറയുന്ന അസ്മിൻ പ്രാണേ, ആ പ്രാണനൽ. പ്രാണൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം തത്വം, പരമാർത്ഥ തത്വത്തിൽ എന്ന് വെച്ചാൽ തന്റെ സ്വരൂപത്തിൽ മനസ്സിലാകും. ആ സുഷുപ്ത അവസ്ഥയിൽ താൻ ആരായിരുന്നോ ആ തന്നിൽ, അവിടെ താൻ ജ്ഞാതാവല്ല, ജ്ഞാനമല്ല, ജ്ഞേയമല്ല. എന്തുകൊണ്ടവിടെ ആ ത്രിപുടി ശൂന്യനായിരുന്നു. ആ തന്നിൽ ഏകഥാഭവതി, ഏകരൂപത്തിലിരിക്കുന്നു. ആ ഏകരൂപമാണ് സത്. ആ ഏകരൂപത്തേന് ഇവിടെ സച്ചിദാനന്ദം എന്ന് പറയുന്നത്, സത്വം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്, പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത്, തത്വം എന്ന് പറയുന്നത്. ഇവിടെ ഉപനിഷത്തിന്റെ ഉപദേശം അവസാനിച്ചു, വേദാന്തം അവിടെ നമ്മളെത്തിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ അദ്വൈതത്തിൽ ഒന്നും തന്നെ മനസ്സിലാക്കാനില്ല. അദ്വൈതത്തിൽ വേറെ ചുറ്റിക്കറങ്ങി നടക്കാനായിട്ട് വേറെ കാടും പടലും ഒന്നും തന്നെ അവശേഷിപ്പിക്കുന്നു. പലർക്കും ഈ അറിവിനെയും ഭയമാണ്. അറിഞ്ഞു എന്ന് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് തന്നെ ഭയക്കുന്നവരുണ്ട്. പിന്നെ കാട്ടിലും മേട്ടിലും ഒക്കെ ചുറ്റി നടന്നാൽ ഈ ഒരു അറിവ് ഉണ്ടാകത്തുമുണ്ട്. കേവലം പ്രതീക്ഷകൾ മാത്രം ശേഷിക്കും. പ്രതീക്ഷകളെല്ലാം ശേഷിച്ചുകൊണ്ട് ചത്തു വെടി തീരുന്നത് വരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? പറവൂർ വെടിക്കെട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഢിം എന്നൊരു പൊട്ടലോടുകൂടി തീരും. വിശേഷമൊന്നും സംഭവിക്കത്തില്ല. സാറിന നാട്ടുംപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചത്തുമുടിയും, വേറൊന്നും സംഭവിക്കില്ല. മറിച്ചാണെങ്കിലും അന്തർമുഖമായ ചിന്ത വരണം. അല്ല, ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും അഭ്യാസങ്ങൾ കാണിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. എല്ലാം വേസ്റ്റ്, വേസ്റ്റ് കുട്ടയിലിടേണ്ട സാധനങ്ങൾ. ഇവിടെ പ്രാണയവേ ഏകഥാ ഭവതി, ഇതാണ് സംഭവിക്കുന്നത്. എത്രയോ സ്ഥലത്ത് പറഞ്ഞു, അഹരഹ പ്രത്യാഗച്ഛതി സതി സമ്പദ്യനവിദ് സതി സമ്പദ്യാമഹേ എന്നും തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉപനിഷത്തും വേണ്ട. ശരി, താനിപ്പോ എനിക്ക് പരാതിയുണ്ട്. ഞാൻ അജ്ഞനാണ്, ഞാൻ ജിജ്ഞാസുവാണ്, ഞാൻ ഒരുപാട് സാധനകളൊക്കെ ചെയ്യുന്നു, മുക്തി എനിക്കുണ്ടാകും. ഈ പ്രാരബ്ധങ്ങളുടെ നടുവിൽ തന്നെ എന്താണ്? നൈസർഗികമായി സ്വാഭാവികമായി താൻ മുക്തനാകുന്നു. അക്കാര്യം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല? ഏകഥാ ഭവതി ഇവിടെ പറയുന്നു. അങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്, അതാണ് സ്വരാജ്യം. ആ സ്വരാജ്യത്തിൽ താൻ അഭിഷിക്തനാകുന്നു. വേറാരും വേണ്ട അവിടെ അഭിഷേകം ചെയ്യിക്കാൻ, സ്വയം തന്നെ അതായിത്തീരുന്നു. ഇത്യാദി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് ശ്രുതി. പക്ഷേ സാധാരണ അദ്വൈത ചർച്ചയിൽ ഇതിനെ അപ്രധാനമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യനെ വട്ടം ചുറ്റിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. അല്ല, ഈ ഒരു ബോധം ആണ് വേണ്ടതെങ്കിൽ ഇതിനെ വിട്ടിട്ട് മനുഷ്യനെ തലകുത്തി നിർത്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ വെളിച്ചം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടോ? പക്ഷെ നമ്മളെന്താ ചെയ്യുന്ന ആൾക്കാരെ തലകുത്തി നടത്തും. പാവം തലകുത്തി കണ്ണടച്ച് നിൽക്കും. പെടലി കുളിക്കില്ലെങ്കിൽ ഭാഗ്യം. ഞാൻ അവിടെ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് പോകും ആശുപത്രി. എന്താണ്? തലകുത്തി നിന്ന് പെടലി കുളിക്ക് വരെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇതേ ഉള്ളൂ ശ്രുതി പറയുന്നത്, പരമാർത്ഥ സത്യം ഇതേ ഉള്ളൂ. അവിടെ സഹജമായി തന്നെ ഏകീഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് പരമാർത്ഥ സത്യം. പിന്നെ ചിലർക്ക് നിർബന്ധമുണ്ട്, സത്യത്തെ ലളിതമാക്കാൻ പാടില്ല, സത്യത്തെ സഹജമാക്കാൻ പാടില്ല, സത്യത്തെ അനായാസമാക്കാൻ പാടില്ല, നിർബന്ധമാണ്. ഇതൊക്കെ വിശദീകരിക്കുന്നത് വരെ തന്നെ പലരും പറയും. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പറഞ്ഞാൽ, വളരെ കഠിനമാണ്. ഭയങ്കരമാണെന്ന് പറയുന്നു വെച്ചാൽ, ഭയങ്കരം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെയാണ്. പക്ഷെ ഭയങ്കരം എന്ന് വെച്ചാൽ ഭയത്തെ ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് ഭയത്തെ ഉണ്ടാക്കുന്നതല്ല, സമാധാനത്തെ കൊടുക്കുന്നതാണ്, ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്. യസ്മാത്മനഃ പ്രാണ യഥായതനം വിപ്രതിഷ്ഠന്തി പ്രാണേഭ്യോ ദേവാഃ ദേവേഭ്യോ ലോകാഃ. ഇനി തിരിച്ചു വരുന്ന കാര്യം പറയുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ പരമാർത്ഥ കാരണമാണ്, അദ്വൈതത്തിൽ പറയുന്ന ഏക കാരണമാണ്. ഇവിടെ കാരണമായി മറ്റൊന്നിനെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ കാരണമല്ല എന്ന് പറയാം. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ശാന്തി ശാന്തി ശാന്തി. Om Shri Guru Bhyo Namah.